വച്ചിരിക്കുന്നത് പൂർവകൃതന്തമാണ് എന്ന് പറഞ്ഞാൽ പഴയതൊന്നും നോക്കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേ ആദ്യം മുതൽ തുടങ്ങിയാലോ ബോധി മുതൽ വയ്യാകരണ സിദ്ധാന്തം മതിയാണ്. ഇതിന്റെ സിദ്ധാന്തം മതിയില്ലേ? ഇതിന്റെ ഇത് പൂർവകൃതന്തമാണെങ്കിലും ഒരു റിവിഷനാണ്, കാരണം പഴയ സൂത്രങ്ങൾ ഇതിലാണെങ്കിലും വരും. പൂർവകൃതന്തം എന്നുള്ളൊരു വിഭജനം ചെയ്തിരിക്കുന്നത് മൂന്നാം അധ്യായത്തിലെ ഒന്നും രണ്ടും പാദങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. ഉത്തരകൃതം എന്ന് പറയുമ്പോൾ മൂന്നും നാലും പാദങ്ങൾ, അതിൻ്റെക്ക് മറ്റ് പലതും വരും എങ്കിലും പ്രധാനമായിട്ട് നേരത്തെ ഒരു സൂത്രം വന്ന് എന്താണ് കൃത്യ, എന്താണ് അതിൻ്റെ വൃത്തി? നുലത്രജുവിത്തെ പ്രാക് അത് നോക്കുക. മൂന്നാം അധ്യായത്തിൽ ഒന്നാം പാദമാണ് പതിനഞ്ചാമത്തെ സൂത്രം. അവിടെ പറഞ്ഞു നുലത്രിച്ചവും അതിന് മുമ്പ് വരെയുള്ളതെല്ലാം കൃത്യപ്രത്യയങ്ങളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നുലത്രിച്ചവും ഇത് 3:1, 131. അപ്പോൾ ഇതിനു മുമ്പ് ഒന്നാം പാദത്തിൽ തന്നെ ഇതിനു മുമ്പ് വന്ന കൃത്യങ്ങൾ പ്രത്യയങ്ങളായി. അപ്പൊ കൃത്യയുടെ പ്രത്യേകത എന്താണ്? അത് അവിടെ തന്നെ പറഞ്ഞു. എന്താണ്? തയോരേവ കൃത്യുക്ത ഖലർത്ഥ. അപ്പൊ കൃത്യപ്രത്യയങ്ങളെല്ലാം വരുന്നത് എങ്ങനെ? ഭാവകർമാർത്ഥത്തിലാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അവിടെ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസമാണ്. കർത്തവ്യം, കൃത്യം, കാര്യം, ഇങ്ങനെ രൂപങ്ങളുടെ വ്യത്യാസം വന്നാലും അർത്ഥമൊന്നും തന്നെ. കാര്യമേ സൂത്രപ്രകാരം വന്നാണ് ഹലോർണിയത്. കൃത്യം വന്നതോ? കൃത്യം പുസ്തകം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും പുസ്തകം നോക്കാതെ പറയുന്നതാണ് നല്ലത്. കൃത്യം രൂപം വന്ന എങ്ങനെയെന്നാണ്? സൂത്രം വികല്പമായിട്ട് വിഭാഷാത്ര വൃഷോഹം ആ സൂത്രം ഇത് വന്നിട്ടുണ്ടല്ലോ. അത് സിദ്ധാന്തം മതി ഇല്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ സൂത്രം വരും. കൃത്യം വരണമെങ്കിൽ ചെജോഹോ താ വരുന്നത് എങ്ങനെയാണോ സൂത്രം. പുസ്തകം നോക്കാതെ പറയുന്ന നല്ലത്. പുസ്തകം നോക്കി നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാം, അതിൽ വലിയ മിടുക്കില്ല. പ്രസൂസ്യ പിതികൃതി തുക്. ആ ഒരു ഉപസ്ഥിതി വേണം പഠിക്കുന്ന സമയത്തെങ്കിലും, പിന്നീട് മറന്നുപോയാലും. അപ്പോ വിഭാഷാകൃവൃഷോ എന്ന് പറഞ്ഞുകൊണ്ട് വികല്പമായിട്ട് വരുന്നു. അച്ചോ എത്ത്, അജന്തമായതുകൊണ്ട് എത്തു വരാം. അതുകൊണ്ട് തന്നെ അറുഹലോർ നെത്തു വരാം. വിഭാഷാകൃവൃഷോ പ്രകാരം എന്തുവരും? എപ്പ് വരാം. പിത്തായോണ്ട് ഹർസോസ്യപീതി കൃതി തുക്കു വരാം. കൃത്യം കർത്തവ്യം ഏ സൂത്രപ്രകാരം വന്നു? വ്യത്യവ്യനിയര കാര്യം. ഇങ്ങനെ പല രൂപങ്ങൾ വന്നാലും ഇതെല്ലാം തന്നെയാണല്ലോ ത്രിജുപ്രാക് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കൃത്യപ്രത്യങ്ങളാണ്, അർത്ഥത്തിൽ വ്യത്യാസം വരുന്നത്. അതാണ് കൃത്യയുടെ പ്രത്യേകം. പക്ഷെ സാമാന്യ സൂത്രം ഒന്നുണ്ട്, തയ്യാറവ കൃത്യത്തെ ഫലർത്താഹ എന്ന് പറഞ്ഞെങ്കിലും സാമാന്യ സൂത്രം ഏതാണ്? കൃപ്രത്യങ്ങൾക്ക് വേണ്ടിയിട്ട് അർത്ഥം നിർദ്ദേശിക്കുന്ന കർത്തരികൃത്ത്, കർത്തരികൃത്താണ്. അപ്പൊ കർത്തരർത്ഥത്തെ വരും. അപ്പൊ കർത്തരർത്ഥത്തെ പറയുന്നതിന് വേണ്ടി സാറിന് എന്താ ചെയ്യുന്നത്? കർത്തരി ലകാരമാണ് അതിന്റെ വിഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കർത്ത കരോതീതി കർത്ത. അപ്പൊ കരോതി എന്ന് പറയുന്ന എന്ത് ലകാരമാണ്? കർത്തരിലകാരം. അപ്പൊ അതിൽ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ കരോതിയുടെ അർത്ഥമാണ് കർത്താക്യം വരുന്നത്. കർത്ത എന്ന് ത്രിജന്തം അങ്ങനെ വരും. വിഗ്രഹത്തിൽ നിന്ന് നമുക്ക് അർത്ഥം മനസ്സിലാകും. അത് കർത്തരിലകാരമാണ്. കരോതി എന്ന് പറഞ്ഞാലും അത് തന്നെ അർത്ഥം, പ്രവൃത്തി ചെയ്യുന്നവനെന്നാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. അവിടെ വേറൊരു പ്രത്യയം വന്നേ ഉള്ളൂ, കൃത്പ്രത്യം വന്നേ ഉള്ളൂ. കരോതി എന്ന് പറയുന്നത് തിങ് പ്രത്യയം വന്നു. ഇവിടെ എന്തോന്നു തിരിച്ചു പോന്നു. അവിടെ വരുമ്പോൾ തന്നെ വരും നമ്മൾ ക്രിയാരൂപം എന്ന് പറയും. ഇവിടെ വരുമ്പോൾ തന്നെ എന്തു പറയും? കർത്ത. അതൊരു നാമരൂപമായി. അങ്ങനെയുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ മുതൽ കൃത്യത്തിന് മുമ്പ് തീർന്നു. 133 മുതൽ അവിടെ മുതൽ വരുന്നു നല്ല തൃച്ചവും ധാതുരേതു. ധാത്വ അധികാരത്തിലാണ്. അതുകൊണ്ട് ധാതുവിൽ നിന്ന് സാമാന്യമാണ് നുള്ളും തിരിച്ചും വരുന്നത്. ഏത് ധാതുവിൽ നിന്നും വരാം? കർത്തരർത്ഥത്തിൽ വരാം. വന്നു കഴിഞ്ഞാലോ സാമാന്യ അർത്ഥം അടുത്ത് പറഞ്ഞിരിക്കുന്നു. കർത്തരികൃതി കർത്തരർത്ഥേ നുലത്രിജോ ധാതുരേതു സഹ കർത്തരികൃതി കർത്തരർത്ഥേ. പൂർവകൃതന്തോന്ന് പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ. ഈ ഒന്നാം ഒന്നും രണ്ടും പാദങ്ങളിലുള്ള പ്രത്യയങ്ങളെല്ലാം കൃത്തുകളാണ്, കൊണ്ട് പൂർവകൃതന്തോന്ന് പറഞ്ഞു. കർത്തൃകൃത്തി ഇത് വരാൻ കാര്യം എന്തോന്നോ? നുള്ളു ത്രജു ഇത്യത പ്രാക് എന്താണ് കൃത്യം? കൃത്യപ്രത്യം നിങ്ങളാകുമ്പോൾ അതിന് പ്രത്യേക അർത്ഥം നിർദ്ദേശിച്ചു അല്ലേ. പിന്നെ ശേഷിക്കുന്നത് എന്താണോ നുള്ളി തിരച്ചുമത്, അതിനുവേണ്ടി പറഞ്ഞു കർത്തരികൃത്. ഇപ്പൊ കൃത്യ ഒഴികെയുള്ള കർത്തപ്രത്യങ്ങൾ എന്തുവരുന്നു? സാമാന്യമായി ഭാവകർമ്മ. കൃത്യ ഒഴികെയുള്ള കൃത്പ്രത്യങ്ങൾ കർത്തരികൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്തർത്ഥത്തിൽ വരുന്നു. മനസ്സിലായോ? അല്ല, അതിനെയും ഓരോ അർത്ഥങ്ങൾ വരും. ഭാവാർത്ഥത്തിൽ വരും, കർണാർത്ഥത്തിൽ വരും, പലാർത്ഥത്തിലും വരാം. ഇതൊരു സാമാന്യ സൂത്രം. ഏതാണ് കർത്തരി കൃത്ത്? അടുത്തൊരു കൃത്യം എന്ന് മാത്രമല്ലാതെ വർത്തമാനത്തിലാണ് പ്രയോഗിക്കുന്നത്. കരോതീതി കർത്ത എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കാലത്തിനും പ്രത്യേകതയുണ്ട്. എന്താണ്? വർത്തമാന കാലത്തിൽ ഉപയോഗിക്കുന്നു. പ്രവർത്തിക്കുന്നവൻ കർത്ത, കർത്ത എന്ന് പറയുന്നത് എല്ലായിടത്തും ഈ അർത്ഥം തന്നെ, ഗീതിയിലെന്നുള്ളതല്ല, ചെയ്യുന്നവൻ എന്ന് തന്നെ. ഞാൻ കർത്താവാകുന്നു, കർത്ത എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം. പിന്നെ ഇനിയിപ്പോ നാളെ കർത്താവാകുമെന്ന് വേണമെങ്കിൽ ഇതുപോലെ പറയാം. എന്താണ് കർത്ത ഭവിഷ്യാമി എന്ന് പറയണം, കർത്ത ആസീ. അങ്ങനെ ക്രിയയെ യോജിപ്പിച്ചിട്ട് ഭൂതമോ ഭാവിയോ എന്നോ പറയാം. അല്ല, കർത്താവെന്ന് മാത്രം പറയണമെങ്കിൽ എന്താണ്? വർത്തമാനം തന്നെ. അതുകൊണ്ടാണ് പിന്നെ ക്രിയ യോജിപ്പിച്ച് പറയുന്നത്. കർത്താവിൽ നിന്ന് അർത്ഥം കിട്ടത്തില്ല. കർത്താവെന്ന് പറഞ്ഞാൽ വർത്തമാനം. അത് സ്യാദൊക്കെ ചേർക്കുമ്പോൾ അവിടെ കാലപേക്ഷയില്ല, ലിംഗിന്റെ അർത്ഥങ്ങളാണ് വരുന്നത്. ആശങ്ക പോലെയുള്ള ലിംഗിന്റെ അർത്ഥങ്ങൾ, അങ്ങനെ ആകാം, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ലിംഗിന് കാല വ്യവസ്ഥ സാധാരണ ഇല്ല, ലിംഗിലോട്ടിനൊന്നുമില്ല. അപ്പോ കർത്തരി കൃത്തെന്ന് സാമാന്യമായി പറഞ്ഞതുകൊണ്ട് എന്തുവരുന്നു? കർത്തൃത്വം ഇവിടെ മുകളിലുള്ള പ്രത്യയങ്ങൾ. ഒരപവാദ സൂത്രം വിധി വരുന്നതുവരെ മനസ്സിലായിക്കൊണ്ട് ഇതെല്ലാം എങ്ങനെയാണ്? കർത്തരിയാണ്. പക്ഷെ മുമ്പുള്ള സൂത്രങ്ങൾ പൂർവകൃതന്തം തന്നെ, കൃത്പ്രത്യങ്ങളെ തന്നെ. കൃത്യായാലും എന്താണ്? കൃത്പ്രത്യമാണ്. അതിന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് എന്താണ്? തയോരേവ കൃത്യക്ത ഫലർത്ഥ എന്ന് പറഞ്ഞതുകൊണ്ടത് ഭാവകർമാർത്ഥങ്ങളിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെയും കർത്തരിയിലും വരുന്നുണ്ട്, നമ്മളിത് പഠിച്ചില്ലെന്നേ ഉള്ളൂ. ധാതു അധികാരമായുണ്ട്, ധാതുവിന്റെ പരത്തിൽ വരുന്നു. പ്രത്യേക പരസ്റ്റ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യയങ്ങളെല്ലാം പരത്തി വരുന്നു. അപ്പോൾ ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് കാരകഹ കർത്ത, കൃധാതുവിൽ നിന്നും എന്ത് വരുന്നു? നുല്ലം തൃച്ചും വരുന്നു. നുല്ല് വന്നു കഴിഞ്ഞാൽ ലകാരത്തിന് നിസ്സഞ്ജ വരുന്നു. സൂത്രം നകാരത്തിന് നിസ്സഞ്ജ വരുന്നു. ചുട് ശേഷിക്കുന്ന എന്താണ്? ാണ് ശേഷിക്കുന്നത്. ഊ ഉണ്ട് അവിടെ, അതിന്റെ ആവശ്യമുണ്ട്. അടുത്ത സൂത്രം യുവോരനാകൗ യുവു ഏത് യുവര് അന അകൗസ്തഹ. സമാസം വന്നിട്ട് അന അക അന അകയാണ്. സമാസം വന്ന് ദീർഘം വന്നിട്ടാണ് അനാകോ എന്നായത്. യഥാസംഖ്യം അനുദേശക സമാന യഥാസംഖ്യം വന്നിട്ട് എന്തുവരും? യുവിന് അക്ക വരുന്നു. അപ്പൊ കൃതാതുവിൽ നിന്ന് നുല്ല് വരണമെങ്കിൽ ശേഷിക്കുന്നത് നുല്ല് വന്നു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് പരത്തിൽ വന്നാൽ പ്രത്യസഞ്ജ വരുന്നു, ഇവിടെ വിശേഷിച്ച എന്ത് സഞ്ജ വരുന്നു? ആർദ്ധധാതുക സഞ്ജ. സൂത്രം ആർദ്ധധാതു വന്ന് കഴിഞ്ഞാൽ ഉടനെ സൂത്രം വരും. അന വന്നു കഴിഞ്ഞാൽ ഇട്ടു വരൂ, അനക്കിട്ടു വരൂ. എന്തുകൊണ്ട്? വലാതിയില്ല, അതുകൊണ്ട് അതല്ല വരുന്നു. പിന്നെ സൂത്രമോ സാർവധാതു ആർദ്ധാതുയോ വരാം, പക്ഷെ നുല്ലില് നിത്തായോണ്ട് എന്തോരും അച്ചുവഞ്ഞണിതി വരാം. അപ്പോ അച്ചുവഞ്ഞണിതി പ്രകാരം എന്തോരും വൃദ്ധി വന്നു കഴിഞ്ഞാൽ എന്തോരും സൂത്രം വരുന്നു? ഉരണ്ടവരെ വന്നിട്ട് കാര് ഊരെന്തോന്നോ അക്ക വന്നു. ഇവിടെ നുല്ല് വന്നു കഴിഞ്ഞു പോവരിക്കും. യുവിന്റെ എന്ന് ഇവിടെ യുവോരനാകം എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ ഇപ്പൊ യുവിന് ഉദാഹരണം വന്നിട്ടില്ല. അതിന് യുച്ചൊക്കെ വിധിക്കും. നാസ് ഞാസശ്രന്തോ ഉച്ച് യുച്ച് ഇതൊക്കെ വരുമ്പോഴാണ്. ഇവിടെ ഇപ്പോ യു എന്ന സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുദാഹരണമില്ല. ഇവിടെ പിന്നെ എന്താ ഉള്ളത്? വു. അതിന് അക്ക വന്നു. കാര് അക്ക കാരക്ക എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. കൃത്യ സമാസ പ്രാതിസഞ്ജ സ്വാദുത്പത്തി. വീണ്ടും പരത്തിൽ എന്ത് വരുന്നു? സുപ്പ് വരുന്നു. പിന്നെ ഏത് പ്രക്രിയയായിരിക്കും വരുന്നത്? സുബന്ധ പ്രക്രിയ വരുന്നു. കാരക സു. അപ്പൊ ഇതെന്തന്തമായി കാരക അകാരാന്തമായി കഴിഞ്ഞാൽ ഏതുപോലെ വരും? രാമശബ്ദം പോലെ വരും. കാരകഹ കാരകൗ കാരകാഹ അങ്ങനെ രൂപങ്ങൾ വരും. അപ്പോ കരോതീതി കാരകഹ. കാരകവും വന്നാലോ കുരുത്ത രണ്ടുപേര് കുറുവന്തി കാരകാഹ. പിന്നെ ബാക്കി എല്ലാ വ്യക്തികളും വരും കാരകം കാരകേ. തൃതീയ വചനത്തില് കാരകേണ കാരകായാം കാരകാത് കാരകസ്യ കാരകേ. രാമശബ്ദം പോലെ വരും. അപ്പോ നുല്ല് പ്രത്യയം നുല്ല് തൃച്ചവ് പ്രകാരം ധാതുവിൽ നിന്ന് പരത്തിൽ വന്നു. യുവരനാഗവ് പ്രകാരം നുല്ലിൽ ഭൂ ഇരുന്നുകൊണ്ട് അതിനക വന്നു, വൃദ്ധി വന്നു, രപരം വന്നു. കാരക പ്രാതിസഞ്ജ സ്വദ്വിതി കാരക എന്ന്. അടുത്ത് വരുന്നത് കൃ ധാതുവിൽ നിന്ന് തൃച്ചും വരാം. തൃച്ചു വരുമ്പോ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് തൃച്ചു വരും? നുല്ല് ഞിത്താണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലും വലുതായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണോ ഏറ്റവും വലുതായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഋകാരാന്തമല്ല അതുമല്ല, അതൊക്കെ ചെറിയ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ. വലിയ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭയങ്കരമായൊരു സംഗതിയുണ്ട്. മറ്റേക്ക് നിസ്സാരം, വെറും ചവറ് കേസ്. അതൊക്കെയാണ് നിങ്ങൾ വലിയ കാര്യമായി കാണുന്നത്. ചെറുതിനെ വലുതായി കാണുക, വലുതിനെ ചെറുതായി കാണുക. അതിനും ചെറുത്. എന്നിട്ടും മനസ്സിലായില്ല. ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ നിന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഏറ്റവും വലിയൊരു പ്രശ്നം അഭിമുഖമായി നിന്നാലും അത് തിരിച്ചറിയാനുള്ള ശക്തിയില്ല. നിങ്ങൾ പരിചയപ്പെട്ട് കടന്നു വന്ന പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയുന്നു, പുതിയ പ്രശ്നമൊന്നും. മോശം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇതുവരെ അഭിമുഖീകരിച്ചതിൽ ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്? അത് വരും. ആ സേട്ടോ അനട്ടോ എന്ന് നോക്കണം. അതെല്ലാം ഓർമ്മയിൽ വരണം. ഏത് പച്ചമുച്ചരിച്ച് പച്ചമുച്ചരിച്ച് ഷട്ട് തുടങ്ങി അത് തന്നെ, അത് തുടങ്ങി ബാക്കിയെല്ലാം. എന്തുകൊണ്ട് പരത്തിലിരിക്കുന്നത് തൃച്ച് എന്ന് വെച്ചാൽ വലാതിയാണ്. വലാതിയായി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആദ്യം സേട്ടാണോ അനിട്ടാണോ ഇനി ഇട്ടുണ്ടെങ്കിൽ തന്നെ വികല്പമാണോ, ഇത് വരാൻ പോകുന്നേയുള്ളൂ പ്രശ്നങ്ങൾ. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നത് സേട്ടാണോ അനിട്ടാണോ, പിന്നെ അറിയേണ്ടത് വികല്പമായിട്ടിട്ടാണ്. സർവീസ് സൂതി ധൂയതി ധൂഞ്ഞുതോവ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഇനി വരാൻ പോകുന്ന എന്താണ്? എട്ടിന്റെ നിഷേധങ്ങൾ, എട്ടിന്റെ വികല്പങ്ങൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ പല പ്രത്യയങ്ങളിൽ പല നിയമം. ഇനി ഇട്ട് വന്നാൽ തന്നെ അതിന് വേറെ നിയമങ്ങൾ എന്ന് വേണ്ട ഓർമ്മിച്ചു വയ്ക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ വലാതി വന്നോ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ വലഞ്ഞു പോകും. വലാതി മനുഷ്യനെ വലയ്ക്കുന്ന സാധനമാണ്. വലാതി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തായാലും ഖൃ എന്ന് പറയുന്നത് അജന്തമായതുകൊണ്ട് പാട്ട് മാത്രം പാടിയാൽ മതി. ഏതാണ് ഊതൃ ദന്തയിൽ ജ്യോതിരിഷ്ണു ശ്രീനു നൊക്ഷു ശ്രീ എല്ലാരും മറന്നോ ശ്രീ ബ്രിം ബ്രിംഭ്യാം ച വിനയകാചോ അജന്തേഷു നിവേദ. ഇതൊഴികെ ഉള്ളതേ ഉള്ളൂ. എന്ത് നിഹതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിഹതം എന്ന് പറഞ്ഞ എന്താ അർത്ഥം പറഞ്ഞത്? പോയോ? ഇതാണ് റിവിഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞത്. നിഹതത്തിന് എന്തർത്ഥമെന്ന് ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അനുദാത്തം. അതെന്താ ഇത്ര പേടി ചോദിക്കുമ്പോ? പറഞ്ഞാ പറഞ്ഞത് ഉറച്ചു നിൽക്കണ്ടേ? അനുദാത്തം. അനുദാത്തം ആയി കഴിഞ്ഞ സൂത്രം വരും ഏകാച്ചോപദേശം. അനുദാത്തം എന്താ അതിന്റെ വൃത്തി പറഞ്ഞിരിക്കുന്നത്? ഉപദേശേ യോ ദാവ് ഏകാച് അനുദാത്തസ്ഥ തത് ഇട്ട് നാന്നാണോ പറഞ്ഞത്? അവനിട്ട് വിധിക്കുന്ന ഏത്? അത് ഇട്ട് നാന്ന് പറഞ്ഞ ആർദാദിട്ട് വലാദേഹേ അനുദാത്തമാണെങ്കിൽ ഇട്ട് നിഷേധിക്കും. അത് പറഞ്ഞ ഇതൊരു റിവിഷനാണെന്ന് ആദ്യം പോലെ അറിഞ്ഞിരിക്കുന്നു. അത് അത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ ഏതാണ് സേട്ട് അജന്തത്തിൽ, അജന്തം വരുമ്പോൾ ഏതാണ് സേട്ട് അനുട്ടാണെന്ന് അത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് പറയുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? താത്യനേട്ട് ധലിവേട്ട്. എവിടുത്തെ കാര്യം പറയുന്നത്? അജന്തകാരവാൻമായ ഇവിടെ താസുണ്ടോ ധല്ലുണ്ടോ? താസും തല്ലും വരുന്നിടത്താണ്. ഇവിടെ ഇപ്പൊ അതല്ലല്ലോ, താസും തല്ലും ഒന്നുമില്ലല്ലോ. അത് പറയുന്നു എന്താണ്? ക്രാദ്യന്യോ ലടി ലട്ടിന്റെ കാര്യമൊക്കെയാ പറയുന്നു. ദശലകാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. പക്ഷേ ഇതിനൊരു ഗുണമുണ്ട്, കൃതന്തം. കൃതന്തം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവും, അത് സേട്ടാണോ അനിട്ടാണോ മനസ്സിലാവും. ഇവിടെ തന്നെ ഇപ്പൊ രൂപം കർത്ത എന്നാണ്, ധാതു സേട്ടാണോ അനിട്ടാണോ എന്ന് രൂപം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ അതിന്റെ നിയമം കണ്ടുപിടിച്ചാൽ മതി. എന്താണ് പൊതുറുതന്തേൽ ജ്യോതിരഷ്ണു വിന ഏകാച്ചോ? ഏകാച്ചെല്ലാം അനുദാത്തമാണ്. ഏകാച്ച ഉപദേശേ അനുദാത്താ കുട്ടിനെ നിഷേധിച്ചു. അത്രയും മതി, മറ്റേലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഏകാച്ചാണ്, അനുദാത്തമാണ്, കുട്ടിനെ നിഷേധിച്ചു. പക്ര ധാതു നിന്ന് തിരിച്ചു വരുന്നു. പ്രത്യേക പരസ്പ്രകാരം പ്രത്യേക സഞ്ജ ഒന്ന് ജ്ഞാനം എല്ലാം മറന്നിരിക്കുകയാണ് ഭൂവാദിയൊക്കെ. അതുകൊണ്ട് ഞാൻ മറന്നാലും നിങ്ങൾ ഓർക്കണം, എന്നാലേ ഇനി മുമ്പോട്ട് പോകത്തുള്ളൂ. ഏതെങ്കിലും സൂത്രം ഞാൻ വിട്ടുപോയാലും ഓർമ്മിപ്പിക്കണം. അപ്പോ കൃവിൽ നിന്നെന്ത് വരുന്നു? തിരിച്ചു വരുന്നു. ഉള്ളിൽ തിരിച്ചു സൂത്രം. അപ്പോ വലാദിയാണ്, അർദ്ധാവശ്യട്ട് വലാദേഹപ്രകാരം. എന്താണ് അതിന്റെ വൃത്തി? അർദ്ധാവശ്യട്ട് വലാതെ വലാതെ ആർദ്ധാദിവസ്യ ഇട്ട് സ്യാദ് ഇട്ട് വരുമെന്നാണ്. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി, വലാദിയാണോ അർദ്ധാതുവാണോ. തിരിച്ചെന്ന് പറയുന്നു വലാദിയുമാണ് ആർദ്ധാതുവാണ്. അപ്പൊ ഇട്ട് വരും. അപ്പൊ എന്ത് വരുന്നു? എട്ട് വരേണ്ടാണ്. അപ്പൊ പറയുന്നു എന്താണോ ഏകാച്ച ഉപദേശം എട്ടിനെ നിഷേധിച്ചു. പക്ര തൃച്ചിൽ ചകാര വിത്തായി പോയി, ശേഷിക്കുന്ന ഏതാണ്? തൃന്നിരിക്കുന്നു. തൃനാർദാദു സഞ്ജ സൂത്രം ആർദാ സഞ്ജ എന്ന് കഴിഞ്ഞാൽ അവിടെ സൂത്രം വരും. സർവദാദാർദാദ പ്രകാരം പൂർവത്തിൽ ഇവിടെ ണിത്തില്ല, അതുകൊണ്ട് വൃദ്ധി വരുന്നില്ല. നുള്ള് വന്നപ്പോൾ ണിത്തുള്ളതുകൊണ്ട് വൃദ്ധി വന്നു, ഇവിടെ അത് വരുന്നില്ല. ഗുണം വിരവരം വരുമ്പോൾ എന്തായി? കർത്തൃ. കർത്തൃ എന്ന് പറയുന്നതിന് പ്രാദിവസം സൂത്രം സമാസച്ച ഞാൻ പ്രാതിപതികാ പ്രത്യേക പരശ്ച സു വന്നു കഴിഞ്ഞാൽ കർത്തൃ സു എന്നിരിക്കുന്ന പുല്ലിംഗത്തിൽ. സ്ത്രീലിംഗത്തില് നീപ്പ് വരും, അപ്പൊ രൂപം മാറി. നംസകത്തില് എന്തുവരുന്നു? കർത്തൃ സമോർ നമുസക ലുക്ക് വരും. അതുകൊണ്ട് അത് പോട്ടെ, പുല്ലിംഗം നമുക്ക് നോക്കാം. മൂന്നുമുണ്ട്, അത് നേരത്തെ പറഞ്ഞിടത്തും ഉണ്ട്. ഇവിടെ കാരക എന്നുള്ളിടത്തും ഉണ്ട്. സ്ത്രീപ്രത്യം നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കുമ്പോൾ സ്ത്രീപ്രത്യം പഠിക്കും. നമുസവും നമ്മൾ പഠിച്ചതാണ്. അത് പോട്ടെ, ഇവിടെ പഠിക്കാത്തതിലേക്ക് ഇപ്പൊ പോകണ്ട, പഠിച്ചതിൽ വരാം. കർത്തൃ സൂന്നിരിക്കുമ്പം ഏ സൂത്രം പ്രാപ്തമാകുന്നു? പ്രാപ്തമാകുന്നു. മൃദോംഗി സർവനാമസ്ഥാന പ്രകാരം ഗുണം പ്രാപ്തമാകുന്നു. പക്ഷെ അവിടെ ഏത് വരുന്നു? വർദ്ധുശനസ്ഫുരിതംസോ അനേകം പ്രകാരം എന്ത് വരുന്നു? അനങ്ങ് വന്നു കഴിഞ്ഞാൽ കർത്തൃ തൻ സു എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു അത്രന്തിച്ചാണോ വരുന്നു സർവനാമസ്ഥാനേജ ഉപദേക്ക് ദീർഘം വന്നു സുലോപിച്ചു നകാരലോപിച്ചു കർത്ത പ്രഥമ ദിവനത്തിലെ സൂത്രം വരുന്നു കടുതുവാങ്ങി സർവനാമസ്ഥാന പ്രകാരം ഗുണം രവരം വന്നു കർത്തര് അവന്നിരിക്കുമ്പോ സൂത്രം വരുന്നു സൂത്രം മുഴുവൻ കേൾക്കണം അത്രൻ തൃച്ച് സ്വസ്ത്ര നത്ര നേഷ്ട്ര തുഷ്ട്ര ക്ഷത്ര ഹോത്ര പോത്ര പ്രസാദത്തിന് അങ്ങനെ അത്ര എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല മുഴുവനും പറയണം ഓരോ ശബ്ദമായിട്ട് ഏതൊക്കെയാണ് ആപ്തൃന്ത്രിച്ച് സ്വസ്ത്ര നത്ര നേഷ്ട്ര തുഷ്ട്ര ക്ഷത്ര ഹോത്ര പോത്ര പ്രസാദത്തിനാണ് ഉപദേക്ക് ദീർഘം വന്നിട്ട് എന്തായി എല്ലാരും പറയുന്നില്ല ഒന്ന് രണ്ടു പേരുടെ ശബ്ദമേ കേൾക്കുന്നുള്ളൂ ബാക്കിയുള്ളവരുടെ ചിലരുടെയൊക്കെ ചുണ്ട് അനങ്ങുന്നുണ്ട് ഞാൻ ധരിച്ചോണം എല്ലാം പഠിച്ചിരിക്കുകയാണെന്ന് ചിലത് അതുമില്ല പഞ്ചമി ഏകദനത്തിലെ സൂത്രം വന്നു ഋതപുത്ത് വന്ന ഏത് സൂത്രം വരും രാസസ്യ വരുന്നു സപ്തമി ഏകദനത്തിലെ സൂത്രം വന്നു മൃദോങ്ങി സർവനാമസ്ഥാനയോ കർത്തുഹു കർത്തുഹു കർത്തരി എല്ലാം പഠിച്ച സൂത്രങ്ങളാണ് ഞാൻ പറയുന്നത് വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല വീട്ടിൽ പോയിട്ട് ഇതൊക്കെ എടുത്ത് നോക്കണം ഇതൊക്കെ ഉണ്ടോ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നുള്ളത് മറന്നുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ എല്ലാം അറിയണം എന്തുവരുന്നു കർത്ത ഇവിടെ വിശേഷത ആയിട്ടുള്ളത് ഇവിടെ എട്ട് വരുന്നില്ല എന്നുള്ളതാണ് എട്ട് വന്നെങ്കിൽ രൂപം അങ്ങനെ ഇരുന്നനെ കരുതാന്ന് വന്നനെ അപ്പൊ പാണിനി എത്ര ബുദ്ധിപൂർവമായി ചെയ്തിരിക്കുന്നു കരുതാന്നുള്ള രൂപം ഒഴിവാക്കാൻ വേണ്ടി എന്തെല്ലാം പണി ചെയ്തു എത്ര എത്ര സൂത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദൃശ്യ പ്രേക്ഷണേ എന്ന് പറയുന്നത് ഈ തൃച്ചു വരുന്നിടത്താണ് എല്ലാം ശ്രദ്ധിക്കേണ്ടത് ദൃശ്യ പ്രേക്ഷണയിൽ നിന്ന് തൃച്ചുണ്ണല് തൃച്ചു പ്രകാരം തൃച്ചു വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു പുസ്തകം നോക്കി പറയണ്ടാരും പുസ്തകം നോക്കാതെ പറയണം ചിലരൊക്കെ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് ആ ഓട്ടക്കണ്ണ് ഞാനും ഓട്ടക്കണ്ണിട്ട് ഞാനും നോക്കുന്നുണ്ട് ആ സൈഡിൽ ഇരിക്കുന്നവരാണ് കൂടുതലും ഓട്ടക്കണ്ണിടുന്നത് മുമ്പ് ഇരിക്കുന്നവർക്ക് പ്രയാസമുള്ളത് പുസ്തകം നോക്കിയാലും പറയരുത് രക്ഷയില്ല ഓർമ്മയിൽ നിന്ന് പറയണം ആ ശ്രീ ദൃശോർ ജല്യമുക്കിത്തി അങ്ങനൊരു സൂത്രം പഠിച്ചിട്ടുണ്ട് ശ്രീ ദൃശോർ ജല് അമുക്കിത്തി പുസ്തകം നോക്കിയാണോ പറഞ്ഞത് ആ വെരി ഗുഡ് പുസ്തകം നോക്കാതെ പറഞ്ഞിരിക്കുന്നു അമ്മ വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു അമ്മ മിതജോ അന്ത്യാദ പ്രകാരം ദൃശ്യ ദൃശ്യം എന്ന് പറഞ്ഞ ഋതുബദ്ധയാണ് ദൃശ്യ അമ്മെന്ന് പറയുമ്പോ എവിടെ വരും വന്നിട്ട് എന്തുവരും ആ അപ്പൊ എന്തുവരുന്നു യുഗമേണിച്ച് എണ്ണു വന്നു അപ്പൊ എന്തുവരുന്നു ദ്രാശ് താന്നിരിക്കുമ്പോ പഠിച്ച സൂത്രം വന്ന ഏതാണ് വൃഷഭ്രസ്രജം രജരാജ്രാജസാം ഷാവുന്ന എന്തുവരും ദ്രേഷ് കർത്തൃ അവിടെ എന്തുവരുന്നു? ഷ്ടുത്വം വന്നു. ഇതെന്തായി? ദൃ എന്നുള്ള ദ്രഷ്ടൃ. ഇതാണ് ദൃ എന്ന് പറയുന്ന ഋതുപദമാണ് ധാതുവെങ്കിലും നമ്മൾ ഉച്ചരിക്കുമ്പോൾ അങ്ങനെ വരുന്നു. ദ്ര ദ്രാന്നും പറയാല്ലേ. ദ്ര ദ്രഷ്ടൃ ഉച്ചാരണത്തിലുള്ള വ്യത്യാസമെന്നേ പറയാൻ പറ്റും. കാരണം രാ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസമേ ഉള്ളൂ. വ്യത്യാസമുണ്ടോന്ന് വെച്ചാൽ ലിപിയിൽ വ്യത്യാസം കാണുന്നില്ല, ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. ഭദ്ര ദ്രാന്ന് ഉച്ചരിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ വരും. പക്ഷെ മന്ത്ര എന്ന് പറയുമ്പോൾ രാവ്. മന്ത്ര ഇന്ദ്ര ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം, ലിപിയിലെ വ്യത്യാസവും ഇല്ല. അപ്പൊ ദ്രഷ്ടൃ സു വന്നു കഴിഞ്ഞാൽ ബാക്കി പഴയതുപോലെ തന്നെ ദ്രഷ്ട ദ്രഷ്ടാരോ ഇതുപോലെ തന്നെയാണ്. സൃജ് സൃജ വിസർഗേ അതിൽ നിന്ന് വന്നു വരുന്നു. സൃജ് ദൃശോർ ജല്യമകത്തി പ്രകാരം അമ്മ വന്നിട്ട് എണ്ണ വന്ന് പിന്നെ ജ് പരത്തില് ഇരിക്കുമ്പോൾ എന്ത് വരുന്നു? പൊസ്സമാരും നോക്കുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ഗ്രഹീത എന്നൊരു രൂപം വരുന്നുണ്ട്. ഗ്രഹീത സാധാരണ മലയാളത്തിന് പ്രയോഗിക്കുന്നതാണ്. ഗ്രഹധാതുവിൽ നിന്ന് ഗ്രഹ ഉപാദാനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രഹീത എന്നേ വരാൻ പറ്റും. ഗ്രഹീത എന്നിങ്ങനെ വരുന്നത് സൂത്രം ഗ്രഹോ അലടി ദീർഘ. ഗ്രഹോ അലടി ദീർഘ ലിട്ടല്ലെങ്കിൽ ദീർഘം വരും. ഗ്രഹീത എന്നാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഗ്രഹീത ഗ്രഹീത എന്നുള്ളതാണ് രൂപം കാണുന്ന. നമ്മൾ ചിന്തിക്കണം എങ്ങനെയാ ഇത് വരുന്നതെന്നുള്ളത്. അങ്ങനെ വന്നിട്ട് നിയമം കണ്ടുപിടിക്കണം. സ്ഥാപകതി നിവൃത്തു എന്നുള്ള ധാതുവാണ്. ധാത്വാദേശ സപ്രകാരം സ വന്നിട്ട് സ്ഥാ നിമിത്താപായ നൈമിത്തികാസ്യ സ്ഥാ യുവരനുള്ളിൽ ത്രിജു പ്രകാരം എന്ത് വരുന്നു? നുള്ളു വന്നു. നുള്ളിനെന്തോരും അക വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരുന്നു? സ്ഥാ അക എന്നിരിക്കുമ്പോൾ സൂത്രം അർത്തി ഹ്രീ വ്ലീരീക്നുയീഷ്മയാദാം പുങ്ണൗ എവിടെ പഠിച്ചാണ്? ചുരാദീന് ചുരാദീനും നിച്ച് പ്രക്രിയയിലും വരും. പൊക്കു വരും. അങ്ങനെയാണ് വരുന്നത്. എന്ത് സ്ഥാപക ആ ദന്തമാണെങ്കിൽ എന്തോരും പൊക്കു വന്ന് സ്ഥാപ് അക സ്ഥാപ അധ്യാപക അവിടെ നിങ്ങൾ പഠിച്ചിട്ടില്ല, പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ. അവിടെ അതിപൂർവത്തിലുള്ള ഇങ് അധ്യയന എന്ന് പറയുന്ന ധാതുവാണ്. പക്ഷെ ആ ഈന് ആത്വം വരും. ക്രീം ജീനാം നൗ സൂത്രം പഠിച്ചിട്ടുണ്ട്. ആത്വം വന്നിട്ട് പൊക്ക് വന്ന് അധ്യാപക എന്ന് വരും. അവിടെയെല്ലാം നേരണടി പ്രകാരം നീക്ക് ലോകം വരും. ഇവിടെ എല്ലാം നീ വരുമ്പോഴാണ് എന്ത് വരുന്നത്? പൊക്ക് വരുന്നു. പക്ഷെ പരത്തിൽ അക വരുമ്പോൾ എന്ത് വരുന്നു? നേരണ്ടി പ്രകാരം നീക്കി ലോകം വരും. അതായത് സ്ഥാപി ആണ്, സ്ഥാപി. അതിൽ നിന്ന് അക വരും പരത്തിൽ. അക എന്ന് പറയുന്ന അർദ്ധാതുവാണ്, പക്ഷെ അനട്ടാണ്. ഉണ്ടെന്ന് ഒരു നീക്കി ലോകം വരും. ഇപ്പം സ്ഥാപക, അധ്യാപക, അങ്ങനെ വരും. അതായത് ഇതെല്ലാം പഴയ സൂത്രങ്ങളാണ് വരുന്നത്. ദോഗ്ധ ഗോപാല നന്ദന. ദോഗ്ധ ഏത് സൂത്രം വന്നു? ദോഗ്ധ ദുഃഖപ്രപൂരണേ പഠിച്ചിട്ടുള്ളതാണ്. ദുഃഖിന്റെ പരത്തിൽ എന്ത് വരുന്നു? തിരിച്ചു വന്നു. ദാതേ ദാതുർഘ ബാക്കി ദാതേർ ദാതുർഘ പ്രകാരം എന്ത് വരും? ദുഃഖിന്റെ ആണോ ദാതേർ ദാതുർഘ വൃത്തി? ഹസ്യഘ വരും. അപ്പൊ എന്തായി? ദൂഹ് എന്ന് പറയുന്ന ദുഃഖ് എന്നായി. തിരിച്ചെന്ന് പറയുന്ന ആർദ്രാതുമായിട്ട് ഇവിടെ സൂത്രം വരുന്നു. പുഗന്ധലഘു ബദ്ധസിച്ച ദോ ഘ തായിരിക്കുന്നു. ഏ സൂത്രം വരുന്നു? ദിഷസ്തോർ ധോത വന്നു കഴിഞ്ഞാൽ ഉടനെ സൂത്രം വരും. ജഷസ്തോർ ധോത വന്നു കഴിഞ്ഞാൽ സൂത്രം വന്നു ജലാഞ്ചസ് ജസി. അത് വരാത്ത സ്ഥലം അടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് വരാത്ത സ്ഥലമാണ്. ഇപ്പോ ദോ ഹാന്തത്തിലേക്കാണ് രണ്ട് ധാതുക്കൾ. ദഹ ദിഹ ദിഹ ദഹ ദിഹ ദഹ ദിഹ ദുഹ നഹ മിഹ രിഹ ലിഹ വഹ അഷ്ട ദഹ ദിഹ ദുഹ നഹ മിഹ രുഹ ലിഹ വഹ എട്ട് ധാതുക്കൾ അന്നിട്ടാണ്. അതുകൊണ്ട് ദുഗ്ധ ദുഹ ധാതുവിന്റെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദോഗ്ധീരി ദോഗ്ധ പശുവിന്റെ പാല് കറക്കുന്നു. വഹപ്രാപണ എന്ന് പറയുന്ന അതിൽ നിന്ന് ഓഢ എന്ന് വരും. അവിടെ എന്താ? വഹ് തിരിച്ചു വന്നു. എല്ലാം പഴയ സൂത്രങ്ങളാണ്. വഹ് തിരിച്ചു വരുമ്പോൾ എന്ത് വരുന്ന സൂത്രം? ഓഠ ഹകാരത്തിന് ഠാവുന്നു. പരത്തിൽ തിരിച്ചിരിക്കുന്നു. ഷ്ടുത്വം വന്നു. ജലാഞ്ചി വരത്തില്. ജശസ്തോ ധോത വന്നു കഴിഞ്ഞാൽ ജലാഞ്ചി വരത്തില്. എന്താ ജലാഞ്ചി വരാത്ത? ജ്യേഷ്ഠദുർധോത വന്നു. നേരത്തെ നിങ്ങളല്ലേ പറഞ്ഞത് ദോഗ്ധ എന്ന് പറയുന്നത് ജ്യേഷ്ഠദുർധോത ജലാഞ്ചി എന്ന് വന്നു. ഇവിടെ എന്ത് വരുന്നു? എന്ന് വേണമെങ്കിലും പറയാം, പക്ഷെ വരാത്തതുകൊണ്ട് ഇതൊക്കെ എന്താണ് യുക്തിയുണ്ട് പറയണം. പൂർവത്രാസത്വം. ഇതൊക്കെ ത്രിപാദിയിലെ സൂത്രങ്ങളാണ്. ഏത് പൂർവ്വം ഏത് പരമെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ വരാത്തോണ്ടെന്ത് ഊഹിക്കണം? പൂർവത്രാദിത്വം പ്രകാരം ആദ്യം എന്തുവരും? ഹോഢേ ലോക തന്നെ പ്രവർത്തിക്കും. അത് മാത്രമല്ല, ഓഠ ഓ വർണം സൂത്രം ഏതാണ്? സഹി വഹോരോദ അവർണസ്യ ഓത്തും വരും. എന്നാലേ ഓഠ സോഠ അതുപോലെ ഷഹമർഷണേ വഹപ്രാപണേ രണ്ടിലും എന്ത് വരുന്നു? സഹി വഹോരോദ് അവർണസ്യ ഓഠ സോഠ. അങ്ങനെ പഴയ സൂത്രങ്ങൾ ഗുപൂരക്ഷണേ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് തിരിച്ചു വരുമ്പോ സൂത്രം വരുന്നു. ഇത് ഇതാണ് ഞാൻ പറഞ്ഞ പഴയത് അറിഞ്ഞിരിക്കണമെന്ന്. എല്ലാവരും വളരെ വേഗത്തിൽ മറിച്ചു നോക്കിയാണ്, അങ്ങനെ വേഗത്തിൽ മറിച്ചു നോക്കിയാലൊന്നും കിട്ടത്തില്ല. ഗുപൂധൂപവിച്ചിപണി പനിഭ്യ ആയഹ വന്നു കഴിഞ്ഞാൽ ഉടൻ വാർത്തയും വരുന്ന ഏതാണ്? ആയാദാർദ്ധാദി വാ വരുന്ന പക്ഷത്തിൽ ഗോപ് ആയ ഗുണം വന്നു, ഗോപായ തിരിച്ചിരിക്കുമ്പോ എട്ട് വരും. ഗോപായ ഇട്ട് തിരിച്ചെന്നിരിക്കുമ്പോ അടുത്ത സൂത്രം ഏതാണ്? അതോ ലോപഹ അകാരം ലോപിക്കുന്നു. ഗോപായീത തിരിച്ചു വരുമ്പം വരുന്നു. ഇനി ആയ വരാത്ത പക്ഷത്തിൽ ഗുപ്പ് അവിടെ സൂത്രം വരുന്നു. സ്വർദി സൂതി സ്വർദി സൂതി സ്വരതി ധൂന്യൂതിതോവ ഗുപൂ രക്ഷണെ ഊതിത്താണ് വികല്പമായിട്ടിട്ട് വരും. ഇട്ട് വരുമ്പോ എന്ത് വരുന്നു? ഗോപിത. ഇട്ട് വരാത്ത പക്ഷത്തിൽ ഗോപ്ത. കമുധാതുവിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഏത് സൂത്രം വരുന്നു? തമേർ നിങ് വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. നിങ് വന്നാൽ ആയാതെ അർദ്ധാതെ വാ വികല്പമായിട്ട് നിങ് വരും. വരുന്ന പക്ഷത്തിൽ എന്ത് വരുന്നു? കാമി തിരിച്ചു വന്നു ധാതുവിൽ നിന്ന്. ഇട്ടുവരോ വന്നു കഴിഞ്ഞാൽ കാമ ഇത ഇട്ടുവരയില്ലേ? ഇതിന് എട്ട് വരത്തില്ലേ? വരുമ്പം കാമയിത വരുന്നു. നിങ്ങ വരാത്ത പക്ഷത്തിൽ എന്ത് വരുന്നു? കാമിത. അങ്ങനെ പഴയ സൂത്രങ്ങൾ ഓർമ്മിച്ചു നോക്കിയാൽ വരേണ്ട ഒരുപാട് സൂത്രങ്ങളുണ്ട്. ഡു മസ്ജോ ശുദ്ധൗ മജ്ജതീതി മസ്ജ് ധാതുവിൽ നിന്നേ സൂത്രം വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ മസ്തി നശോർ ജലി വികല്പമായിട്ട് എന്തുവരും? നുമ്മു വരുമ്പോ ഏത് വാർത്തയും വരും? നമ്മുടെ വാർത്തയും വാർത്തയും മസ്ജേർ അന്ത്യപൂർവോ നും വാച്ചിയ ആ നും വന്നു കഴിഞ്ഞാൽ അന്ത്യമായ സകാരത്തിന്റെ മുമ്പിൽ നും വന്ന് ആദ്യ സകാരം പിന്നിടുന്നും അങ്ങനെ ഇരിക്കും. മാ സ് ന ജ് എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. സ് ന ജ് എന്നിരിക്കുന്നിടത്ത് കോ സമയോ ആദ്യരന്തേജ പ്രകാരം സകാരം അങ്ങ് പോകും. ന ജ് എന്തുവരുന്നു? അനുസ്വാരം പരസവർണം വന്നിട്ട് മങ്ത. ഇനി നമ്മുടെ നിസാരമായ ഗന്ധയിൽ എന്താ സംഭവിച്ചത്? ഗന്ധ ഗമുതാന്ന് നിന്ന് തിരിച്ചു വന്നപ്പം നിസാരമായി നശ്ചാപദാന്ത ജലി അനുസ്വാര ശരി പരസവർണം വന്നിട്ട് മകാരം എന്തായി മാറി? നായായി മാറി. ഗന്ധ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം, ഇട്ട് വരുന്നില്ല. ഗന്ധയിൽ മകാരത്തിലേക്കണ അനട്ടുകൾ ഗമും നമ്മ യമുരമ ചത്വരഹ അനട്ടാണ്. എല്ലായിടത്തും ഇട്ടിന്റെ കാര്യം ശ്രദ്ധിക്കണം. തീഷ ലുഭ ഋഷ രുഷ എന്താ ചെയ്യുന്ന ആസൂത്രം? എട്ട് വികല്പമാക്കുന്നു. ഇഷു ധാതുവിൽ നിന്ന് താതിയായ അർദ്ധാതും വരവേരിക്കുമ്പോൾ എട്ട് വികല്പമാക്കും. ഇനെങ്കിൽ ഇഷു ധാതു എന്ന് പറയുന്നത് സേട്ടാണ്. സൂത്രം ഏതാണ്? തീഷ തീഷ സഹ ബാക്കിയുടെ വ്യക്തമായി അങ്ങനെ ഉരുട്ടിപ്പോകാൻ വരട്ടെ. തീഷസ ലുഭ ഋഷ ഋഷ എന്ത് വരുന്നു? വികല്പായിട്ട് എട്ട് വരുമ്പോ എന്ത് വരും? ഏ ഷി ത അല്ലെങ്കിൽ ഏഷ്ഠ. ഇനി ഒരു സൂത്രമുണ്ട് അതുപോലെ, ബ്രൂതോവ എന്താ പറയുന്നത്? ബ്രൂതോവ വൃത്തി, വൃത്തി കേൾക്കണം. ബ്രൂതോവ ആ ബ്രം ബ്രിംഭ്യാം ഹൃദന്താച്ച വരിത വരീത എവിടെയൊക്കെയാണ്? താദ്യാർത്ഥാധുവത്തില് വികല്പായിട്ട് ദീർഘം വരുന്നു. വരുത്ത വരീത അങ്ങനെ പഴയ സൂത്രങ്ങളെല്ലാം ഓർത്തിരുന്ന ഓർത്തിരിക്കേണ്ടി വരും. ഇത്രയാണ് ഇപ്പം എനിക്ക് ഓർമ്മയുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ ഓർത്തോണം.